ആനന്ദമേശ്വരി പരം എല്ലാ പരം അതാണ് നമ്മൾ പഠിച്ചത്. ഗുണവൃദ്ധി വരുന്നിടത്ത് നമ്മൾ പഠിച്ചതനുസരിച്ച് ഋകാരത്തിന് അണ് ആ ഈ ഉ ഇതിലേതെങ്കിലും വരുമ്പോൾ അവിടെ രപരമാക്കും. അര് ഇര് ഒരു ഋകാരത്തിനാണ് ആദേശം വരുന്നതെങ്കിൽ അവിടെ ലപരമാക്കും. അല് ഇല് ഉല് അല് ഋകാരത്തിനാണ് ഉദാഹരണങ്ങൾ വരുന്നത്. ഋകാരത്തിന് ഉദാഹരണം കിട്ടാറില്ല. അല് അര് ആര് ഇര് ഈര് ഒരു ഊര് മൂന്നിനും ഉദാഹരണം വരാം. ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. നമ്മളിനി അത് പഠിക്കും. ഇവിടെ ഒരു സംശയത്തിനാണ് ആദ്യം മറുപടി പറയുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് ഇവിടെ ഒരു സന്ധിയിൽ വന്ന വ്യത്യാസം കണ്ഠോഷ്ഠം. ഇതെങ്ങനെ കണ്ഠോഷ്ഠം എന്ന് വരും? കാരണം കണ്ട ഓഷ്ടം എന്നിരിക്കുമ്പോഴത്തേക്ക് അവിടെ വൃദ്ധി വരേണ്ടതാണ്. പക്ഷെ ഇവിടെ തുല്യാസി പ്രയത്ന സവർണം എന്ന് പറയുന്നിടത്ത് കണ്ട ഓഷ്ടം എന്ന് എഴുതിയിരിക്കുന്നത് എങ്ങനെ വന്നു എന്നാണ് ഒരു സംശയം. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് സമസ്ത പദമാണ്. ഇവിടെ സന്ധി എന്ന് പറയുന്നത് സമാസ സന്ധിയാണ്. അതുപോലെ തന്നെ കണ്ഠശ്ച ഓഷ്ടു ചേർന്ന് അവിടെ വരും. അതുപോലെ തന്നെ വരുന്നു ദന്തോഷ്ടം, അവിടെയും വരുന്നു കണ്ഠശ്ച ഓഷ്ടൗച. ഓഷ്ടം ചുണ്ട് രണ്ടുണ്ട്, അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ ഓഷ്ടൗ എന്ന് വരും. കണ്ഠശ്ച ഓഷ്ടൗച കണ്ട ഓഷ്ടം എന്നിരിക്കുന്നു. അതുപോലെ തന്നെ ദന്തോഷ്ടം ദന്താശ്ച ദന്തങ്ങൾ ഒന്നേ കൂടുതലുണ്ട്. അതുകൊണ്ട് ദന്താശ്ച ഓഷ്ടൗച ദന്തോഷ്ടം. ഇവിടെ സമാസം വന്ന് സമാസം നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും കണ്ട ഓഷ്ടം ദന്ത ഓഷ്ടം എന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് അകാരത്തിന്റെ പരത്തിൽ ഓകാരം ഇരിക്കുമ്പോൾ എന്താ വരേണ്ടത്? പക്ഷെ ഇവിടെ ഓ എന്നായിരിക്കുന്നു. ദന്തശബ്ദത്തിന്റെ പരത്തിൽ ഓഷ്ടം ഇരിക്കുമ്പോഴും എന്ത് വരണം? ഔ വരണം. അപ്പൊ അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് സംശയം. അതിന് ഒരു വാർത്തയുമുണ്ട്. ഓത്വോഷ്ടയോഹോ സമാസേ വാ എന്നാണ് വാർത്ത. ഒരു സിദ്ധാന്തം തോന്നി വരുന്നതല്ല. ഓത്വോഷ്ടയോഹോ സമാസേ വാ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒത്തോഷ്ടയോഹോ ചേർത്ത് വരും, എണ്ണ് വരും. ഒത്തോഷ്ടയോഹോ ഒത്തോഷ്ടയോഹോ സമാസിവ ഓത്ത് ശബ്ദം ഓഷ്ടശബ്ദം ഇത് രണ്ടും അവർണത്തിന്റെ പരത്തിലിരിക്കുമ്പോൾ ഇവിടെ എന്താ വിധിക്കുന്നത്? പൂർവപരങ്ങൾക്ക് പരരൂപം വിധിക്കുകയാണ്. ഇവിടെ പരരൂപം വന്നിരിക്കുകയാണ്. അതാണ് എന്റെ അർത്ഥം. ഓത്തു എന്ന് പറയുന്ന ശബ്ദവും ഓഷ്ടശബ്ദവും അവർണത്തിന്റെ പരത്തിലിരിക്കും. ഇവിടെ ഓഷ്ടശബ്ദത്തിനാണ് ഉദാഹരണം, ഓതു ശബ്ദത്തിന് ഇവിടെ ഉദാഹരണമില്ല. നമ്മളിവിടെ നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് സംശയം വന്നുകൊണ്ടാണ് നമ്മളിതിവിടെ ചർച്ച ചെയ്യുന്നത്. ഓതു ശബ്ദവും ഓഷ്ടശബ്ദവും പരത്തിലിരിക്കുമ്പോൾ പൂർവത്തിലെ അവർണത്തിന് പരത്തിലിരിക്കുമ്പോൾ ഏകഹ പൂർവപരയോഹു പൂർവപരങ്ങൾക്ക് പരരൂപ ഏകാദേശമായി വരും. അവിടെ പിരിച്ചെഴുതണം. ഇവിടെ ഓഷ്ടശബ്ദം എഴുതാം, ഓതു ഓഷ്ട എന്നിരിക്കുന്നു, സമാസം വന്നിട്ടിരിക്കുകയാണ്. ഓതു ഓഷ്ട അല്ല, ഓതു ഓഷ്ടശബ്ദങ്ങൾ പരത്തിലിരിക്കുന്നു. പൂർവത്തിരിക്കുന്ന എന്താണ്? സ്ഥൂല ഓതു ദന്ത ഓഷ്ട എന്നിങ്ങനെ ഇരിക്കുന്നു. ഓതു അവാർത്തികത്തിൽ വന്നുകൊണ്ട് നമ്മൾ അത് ചർച്ച ചെയ്യുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ ഉദാഹരണം ദന്തോഷ്ടമാണ്. സ്ഥൂല ഓതു എന്നിരിക്കുന്നു. ഓതു എന്ന് വെച്ചാൽ പൂച്ച. സ്ഥൂല ഓതു, അതുപോലെ ദന്ത ഓഷ്ട എന്നിരിക്കുന്നു. ഏതെങ്കിലും എടുക്കുക, ദന്തോഷ്ടമോ കണ്ടോഷ്ടമോ ഏതോ ദന്ത ഓഷ്ട. ഇവിടെ ഇപ്പോൾ വാർത്തികത്തിൽ രണ്ടും പറയുന്നുണ്ട്. എന്താണ് ഓത്തോഷ്ടയോഹോ സപ്തമി ദിവസനാണ്. ഓതി ശബ്ദവും ഓഷ്ടശബ്ദവും പരമിരിക്കുമ്പോൾ ഏതിൽ നിന്ന്? അവർണത്തിൽ നിന്ന്. എവിടെ? സമാസത്തിൽ. വാ വികൽപ്പമായിട്ട് പരരൂപം ഏകാദേശമായി വരും. ഇവിടെ സ്ഥൂല ഓതു എന്നിരിക്കുന്നു. സ്ഥൂലയിലാകാരം അവർണം, അവർണത്തിന്റെ പരത്തിൽ ഓതു ശബ്ദം ഇരിക്കുന്നു. ഈ വാർത്തികത്തെ വ്യാഖ്യാനിക്കുകയാണ്. ഓതുല ഓ ഇരിക്കുന്നു. അടുത്ത് ദന്ത അവർണമാണ്, അതിന്റെ ഫലത്തിൽ എന്തിരിക്കുന്നു? ഓഷ്ടയിരിക്കുന്നു. ഇവിടെ പരത്തിലിരിക്കുന്ന ഓതുവിനെ ഓഷ്ടത്തെയാണ് വാർത്തകത്തിൽ പറഞ്ഞത്. ഓത്തു ഓഷ്ടയോഹോ, ഓതു ശബ്ദവും ഓഷ്ടശബ്ദവും അവർണത്തിൽ നിന്ന് പരമിരിക്കുമ്പോൾ സമാസേ, സമാസത്തിൽ വാ വികൽപ്പമായി എന്തുവരും? പരരൂപം വരും. പരരൂപം എന്ന് പറയുമ്പോൾ പൂർവപരങ്ങൾക്ക്, ഏകഹ പൂർവപരയോഹോ, ഈ അധികാരത്തിലാണ് പരരൂപം ഏകാദേശമായി വരും. സകന്ദ്വാദിഷു പരരൂപം വാച്യം എന്ന് പറയും. ഇവിടെ ഇപ്പൊ എത്ര എടുത്താൽ മതി? പരരൂപം വരുന്നു. പരരൂപം വരുമ്പോൾ എന്ത് വരുന്നു? സ്ഥൂലയിലെ അകാരവും ഓതുവിലെ ഓകാരവും പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഓ വരും. അപ്പൊ സ്ഥൂലോതുഹു പിന്നെ വിസർഗം വരും. സ്ഥൂലോതുഹു തടിയൻ പൂച്ച എന്നാണ് അതിന്റെ അർത്ഥം. ദന്തോഷ്ടം ദന്തവും ഓഷ്ടങ്ങളും. സ്ഥൂല ഓതുഹു സ്ഥൂലോതുഹു ദന്ത ഓഷ്ടം. അവിടെ എന്തുവരും? ദന്തയിലെ അവർണം ഓഷ്ടയിലെ ഓകാരം രണ്ടും പോയിട്ട് രണ്ടിന്റെയും സ്ഥാനത്ത് പരരൂപം വന്നിട്ട് ദന്തോഷ്ടം എന്ന് വരുന്നു. അല്ലെങ്കിൽ ഇവിടെ വികല്പമായിട്ട് ദന്തൌഷ്ടം എന്ന് മറ്റൊരു രൂപവും വരാം. എന്തുകൊണ്ട്? ഓത്തുഷ്ടയോഹ സമാസേവാ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. എപ്പോഴും വിധിക്കാണ് പ്രാധാന്യം. ഇവിടെ വിധിച്ചിരിക്കുകയാണ് ഓഷ്ടശബ്ദം പരമിരിക്കുമ്പോൾ പരരൂപം വരുമെന്ന് വിധിച്ചുകൊണ്ട് ആ വിധിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇവിടെ രൂപം കൊടുത്ത് ദന്തോഷ്ടം എന്ന് കൊടുത്ത്, അല്ല ദന്തൌഷ്ടം. വികൽപ്പത്തിൽ ഈ വിധി വരാത്ത പക്ഷത്തിൽ എന്തുവരും? വൃദ്ധി വരും. എന്നിട്ട് ദന്തൌഷ്ടം എന്നും വരാം. മനസ്സിലായല്ലോ സംശയം? അതുപോലെ കണ്ടൌഷ്ടം എന്നും വരാം, കണ്ടോഷ്ടം എന്നും വരാം. ഇവിടെ എന്താ സംഭവിച്ചത്? പരരൂപം വന്നു. ഏതിനാണ് പരരൂപം വന്നത്? ഓഷ്ടശബ്ദം പരമിരിക്കുമ്പോൾ ഓഷ്ടശബ്ദത്തിലെ ഓകാരത്തിനും അതിന്റെ മുമ്പിലിരിക്കുന്ന അകാരത്തിനും കൂടി പരരൂപമായ പരമായി ഓ ആ രൂപമായ ഓ തന്നെ പരരൂപം എന്ന് വെച്ചാൽ അത് തന്നെ വരും. വന്നിട്ട് രണ്ടിനും കൂടി ഓ വരുന്നു. ദന്തോഷ്ടം വരാത്ത വശം ദന്തോഷ്ടം വിധിക്ക് പ്രാധാന്യമുള്ളതുകൊണ്ട് ഇവിടെ പരരൂപത്തിന്റെ ഉദാഹരണം കൊടുത്തത്. സ്ഥൂലോതു എന്നുള്ളത് വാർത്തികത്തിൽ ഓത്തു ശബ്ദം വന്നുകൊണ്ട് നമ്മൾ അതുകൂടെ എടുത്തു, സ്ഥൂലോത്തു ഉദാഹരണത്തിലെടുത്തു, അത്രയേ ഉള്ളൂ. ഇപ്പൊ കണ്ടോഷ്ടം എന്ന് പറയുന്നിടത്തും ദന്തോഷ്ടം എന്ന് പറയുന്നിടത്തും എന്തുകൊണ്ട് വൃദ്ധി വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൃദ്ധിരേജിയെ ബാധിക്കുന്നതാണ് ഈ വാർത്തകം, അതിന്റെ അപവാദമാണ്. സൂത്രത്തെ വാർത്തികം ബാധിക്കുന്നു, സൂത്രത്തിന്റെ അപവാദമാണ് വാർത്തികം. എന്തുകൊണ്ട്? മുനീനാം ഉത്തരോത്തരം പ്രമാണം, മുനിമാരിൽ പാണിനിയേക്കാൾ പ്രാമാണികനായി വരുന്നവര്, അതുകൊണ്ട് വാർത്തികാരം പറഞ്ഞതിന് പ്രാബല്യം വന്നു എന്ന് വിചാരിച്ച് പാണിനി തെറ്റല്ല, അതുകൊണ്ടാണ് മറ്റേ രൂപം വരുന്നത്. അവിടെ വാർത്തികാരം തന്നെ പറഞ്ഞു, വാ ഇങ്ങനെ ഒരു പ്രയോഗവും കാണുന്നുണ്ട്, സ്ഥൂലൗതു എന്നതുപോലെ തന്നെ സ്ഥൂലോതു എന്നുള്ള ഒരു പ്രയോഗവും കാണുന്നുണ്ട്, അതുകൊണ്ട് അത് ന്യായീകരിക്കാം. അതുപോലെ കണ്ടോഷ്ടം ദന്തോഷ്ടം എന്ന് കാണുന്നുണ്ട്, കണ്ടൗഷ്ടം ദന്തൗഷ്ടം എന്ന് കാണുന്നുണ്ട്. ഈ സംശയം ഇവിടെ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, പുറമേ നിന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വേറൊരു സംശയം ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ഈ സംജ്ഞാപ്രകരണത്തിൽ നമ്മൾ ഈ പഠിച്ചെടുത്ത് രണ്ട് സ്വരങ്ങൾ അടുത്ത് വന്ന സാധാരണഗതിയിൽ സന്ധി വരണം. അതിൽ കുച്ചുട്ടുത്തുപ്പു ഏത്തേ ഉദിത എന്നിടത്ത് എന്തുകൊണ്ട് സന്ധി വന്നില്ല എന്നൊരു സംശയം ഇവിടുന്ന് തന്നെ വന്നു. ഏത്തേ ഉദിത അവിടെ ഏച്ചുവായവ വരേണ്ടല്ല, അതിന് സമാനവും പറഞ്ഞു. സ്പഷ്ടാർത്ഥ സ്പഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ സംജ്ഞാപ്രകരണത്തിൽ സന്ധി വരാത്ത ഒരു സ്ഥാനമുണ്ട്. അതിനെക്കുറിച്ച് ഇവിടുന്നാലും സംശയം ചോദിച്ചിട്ടില്ല, പക്ഷേ സംശയം ഇപ്പൊ ഓൺലൈൻ സംശയമുണ്ട്. അങ്ങനെയൊരു സംശയം അങ്ങനെ മഹേശ്വരസൂത്രത്തിലല്ല, മഹേശ്വരസൂത്രത്തിലല്ല, അല്ലാതെ അവിടെ സന്ധി ഉണ്ടല്ലോ. അകാര അതിഷു അകാര എണ്ണ വന്നില്ലേ, അകാര അവിടെ സന്ധി വന്നല്ലോ. അകാര ഉച്ചാരണാർത്ഥം നടത്തിയ സന്ധ്യ വന്നു, അകാര ഉച്ചാരണാർത്ഥം അവിടെ സന്ധ്യ വന്നു, ലോകശൈലി ലോഹിച്ചു പോയി. ഇവിടെ സന്ധി വന്നിരിക്കുകയാണ്, സന്ധി വരാത്തതിന് നമ്മളീ പഠിച്ചെടുത്തുണ്ട്. ഇപ്പൊ ആർക്കെങ്കിലും ഓർത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഇത് ഓൺലൈൻ സംശയമാണ്, ഇവിടെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ എന്നറിയാണ്. ആർക്കും ഇല്ല, വളരെ സ്പഷ്ടമായി സന്ധി വരാത്ത അവിടെ വന്നു കഴിഞ്ഞല്ലോ. അത് നേരത്തെ സ്പഷ്ട സംഗതി ശരിയാണ്. അത് എന്നുള്ളത് പിന്നെ രണ്ടു തരത്തിൽ പറയാം. ഒന്നെന്താണ്? അവിടെ സ്പഷ്ടതയ്ക്ക് വേണ്ടി സംഹിത അവിടെ വീഴ്ചയില്ല. ചോദ്യം ശരി തന്നെയാണ് സ്പഷ്ടത, പക്ഷെ ഇത് അതുപോലെയല്ല, അതിലും വളരെ വ്യക്തമായിട്ട്. മറ്റെന്തുകൊണ്ട് അവിടെ നമുക്ക് സമാനം വരാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊക്കെ സൂത്രത്തിന്റെ വിശദീകരണങ്ങളാണ്. സൂത്രത്തിന്റെ വിശദീകരണങ്ങൾ വരുമ്പോൾ ചിലയിടത്ത് അങ്ങനെ പിരിച്ചെഴുതും, കാരണം പിന്നെ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആ ഈ ഉ ഒരു ഏഷാം വർണ്ണാനാം പ്രത്യേകം അഷ്ടാദശ ഭേദ ആ ഈ ഉ, ഇവിടെ എന്തുകൊണ്ട് സന്ധി ചെയ്തില്ല എന്നൊക്കെ ചോദിക്കും. അതൊക്കെ അങ്ങനെ പിരിച്ചെഴുതുന്നത് ഇവിടെ വന്നില്ലേ, തദിത്ഥം ആ ഈ ഉ ഒരു, അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഈ സന്ധി വരാം. അവിടെ സന്ധി വന്നാൽ ആകെ കുളമായിപ്പോ ആ ഈ വന്നിട്ട് ഏ വരും, ഏ ഊന്നിരിക്കുന്നവർക്ക് ഐ ആദേശം വരും, ആയി പിന്നെ അപ്പരത്തിൽ എറിയിരിക്കുന്നു, എല്ലാം കൂടെ അവിടെ പ്രശ്നമാകും. പിന്നെ അത് ആയി ഓരോ തിരിച്ചറിയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നിടത്ത് എന്താണ്, സംഹിത ഉപേക്ഷിക്കുന്നില്ല സ്പഷ്ടതയ്ക്ക് വേണ്ടി ആ ഈ. ഇത് അങ്ങനെയുള്ള സൂത്രവിവരണങ്ങളിലല്ല, അല്ലാതെ തന്നെ സ്പഷ്ടമായി സന്ധി വരേണ്ട ഒരു സ്ഥലത്ത് സന്ധി ചെയ്തിട്ടില്ല. ർവർണയോർ മിഥ സാവർണ്യം മാച്യം, അവിടെ ഋന്നിരിക്കുമ്പ സന്ധി വരണം. എന്തുകൊണ്ട്? രണ്ട് സ്വരങ്ങൾ അടുത്തടുത്ത് വന്നു. അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പലയിടത്തും നമ്മൾ കണ്ടെന്നിരിക്കും. ഇപ്പൊ ആ ഈ ഗുണ അവിടെ സന്ധി വന്നിട്ടില്ല, അതൊക്കെ സ്പഷ്ടതയ്ക്ക് വേണ്ടി നമുക്ക് സമാനം വരും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഋവർണയോ അവിടെ സമാസം വന്നു കഴിഞ്ഞു. ഋഗും ഋഗും തമ്മിൽ സമാസം, സമാസം വന്നു കഴിഞ്ഞാൽ ഒരു പദമായി. അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നെ പദത്തിൽ പിന്നെ സന്ധി ചെയ്തേ പറ്റും. നമ്മൾ നേരത്തെ പറയുന്നത് എന്താണ്, സംഹിതൈക പദേ നിത്യ നിത്യ ധാതുപസർഗയോഹോ നിത്യ സമാസേ. സമാസത്തിൽ സംഹിതം നിത്യമാണ്. അപ്പൊ സമാസം ചെയ്തിട്ട് പിന്നെ സന്ധി ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു ന്യായീകരണമില്ല. മറ്റൊക്കെ ഉള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല, അത് സ്പഷ്ടതയ്ക്ക് വേണ്ടി അതിനെല്ലാം പ്രത്യേകം പ്രത്യേകം വച്ചിരിക്കുകയാണ്. അവിടെ സന്ധി ചെയ്യാതിരിക്കുക. അപ്പൊ ഋവർണയോ എന്ന് പറയുന്നിടത്ത് ഋതൃം ചെയ്ത് സമാസം ചെയ്ത് ഇനി അവിടെ സന്ധി വരേണ്ടതാണ്. ഋതൃ എന്ന് പറയുന്നിടത്ത് സന്ധി വന്നായ സന്ധി വരും. അകസവനെ ദീർഘം വന്നു കഴിഞ്ഞാൽ എന്തുവരും? റിവരു വരൂ. എന്തുകൊണ്ടാണ് റിട്ടർ വരുന്നില്ല? റിവിന് ദീർഘമില്ല. അക്കെ സവർണമായ അച്ചു പരവിരിക്കുന്നു പൂർവരങ്ങൾ. ദീർഘം വരെ റിവ് വരും, അത് വരേണ്ടതാണ്. കാരണം ഇവിടെ സമാസം നടന്നു കഴിഞ്ഞു. ആ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സൂത്രം പഠിക്കണം. ഇരുപത്തൊന്നാമത്തെ പേജിൽ അച്ഛസന്ധിയുടെ അവസാനം. ഇക്കോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വസ്ഥ പദാന്ത ഇക്കോ ഹ്രസ്വവാസ്യോ അസവർണേ അച്ഛി ഹർസ്വവിധി സാമർഥ്യാ ന സ്വരസന്ധി ചക്രി അത്ര ചക്രേത്ര. ആദ്യം ഈ സൂത്രം നോക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? ഇക്കഹ അസവർണേ, ഇക്കഹ അസവർണേ എന്നിടത്ത് എന്തു വന്നു? ശാകല്യസ്യ ഹർസ്വസ്ഥ എന്നിടത്തോ പദാന്ത ഇക്കഹ എന്നിടത്തോ ഇക്കോ ഹ്രസ്വ എന്നിടത്തോ ഹ്രസ്വാ എന്നിടത്തോ പദാന്താഹ ബഹുവനമാണ്, ഹ്രസ്വാഹ ബഹുവനമാണ്. അത് ബഹുവനമാണെന്ന് നമ്മൾ അറിയുമ്പോഴേ അവിടെ വിസർഗമുണ്ടെന്നും ഇവിടെ വിസർഗം വരുന്നതിന് മുമ്പ് തന്നെ അവളൊക്കെ സംഭവിച്ചു എന്നൊക്കെ അറിയാൻ പറ്റും. വാസ്യുഹു അസവർണേ അച്ചി, ഇവിടെ പൂർവ്വത്തിൽ നിന്ന് പദാന്ത എന്നുള്ള ഇങ്ങോട്ട് വരുന്നുണ്ട്. പറയുന്നു പദാന്ത ഇക്കഹ. ഇവിടെ ഉദാഹരണം ആദ്യം നോക്കണം. ചക്രി അത്ര ചക്രം അസ്യ അസ്ഥി ചക്രി, ചക്രം കയ്യിലുള്ളവൻ ചക്രി വിഷ്ണു. ചക്രൻ ശബ്ദമാണ്, നകാരാന്തമാണ്. ഏകോപനത്തിൽ ചക്രി ചക്രണു ചക്രണ ഹേ ചക്രൻ ഇങ്ങനെ വരും. ഇവിടെ ചക്രി അത്ര എന്നിരിക്കുന്നു. ഇത് സമാസമൊന്നും വന്നിട്ടില്ല, രണ്ട് പദങ്ങളാണ്. ഇവിടെ ചക്രീ ദീർഘമാണ് പ്രഥമായ ഗോവിനം. അത്ര എന്നിരിക്കുമ്പോൾ പദാന്ത ഇകഹ, പദത്തിന്റെ അന്ത്യത്തിൽ ഇക്ക്, ഇക്കെന്ന് പറയുന്നു ഇക്കിപ്പെടുന്ന വർണ്ണം, അയോണ് റിളുക്ക്. പദത്തിന്റെ അന്ത്യത്തിലുള്ള ഇക്കൽപ്പെടുന്ന വർണ്ണമാണ് ഈ ചക്രീ. ആയിക്കിന്റെ ഐക്യന് ഹ്രസ്വാസ്വം വികല്പമായിട്ട് വരും. എന്നുവെച്ചാൽ ചക്രി എന്ന് പറയുന്നതിന് ഈ ഹ്രസ്വമാകും. ഹ്രസ്വാസ്യു വികല്പമാണ്. എപ്പോ അസവർണേ അജി, സവർണമല്ലാത്ത അച്ച് പരമിരിക്കുമ്പോ. പരത്തിൽ അച്ചിരിക്കണം, പക്ഷെ അത് സവർണമാകാൻ പാടില്ല. പൂർവത്തിൽ ഇരിക്കുന്ന വർണ്ണത്തിന്റെ സവർണമാകാൻ പാടില്ല പരത്തിലിരിക്കുന്നു. അതായത് ഇവിടെ പൂർവത്തിലിരിക്കുന്നു ഈ, അതിന്റെ സവർണമെന്ന് പറയുന്ന ഏതാണ്? ഈയുടെ ഭേദങ്ങളെല്ലാം അതിന്റെ സവർണമാകും. അപ്പൊ എന്തായി? പൂർവത്തിൽ ഈ ഇരുന്ന പരത്തിൽ ഈ ഇരിക്കാൻ പാടില്ല. പൂർവത്തിൽ ഊ ഇരുന്ന പരത്തിൽ ഊ ഇരിക്കാൻ പാടില്ല. ഇക്കെന്നാ പറഞ്ഞിരിക്കുന്നു. പൂർവത്തിൽ എറു ഇരുന്ന പരത്തിൽ എറു ഇരിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ പൂർവത്തിൽ ഈ ഇരുന്നു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും അച്ചു പരത്തിയിരിക്കും. ഇവിടെ അതാ സംഭവിച്ചത്. ചക്രി ഈ പരത്തിൽ എന്തിരിക്കുന്നു? അത്രയിലായിരിക്കുന്നു. ആണ് പദത്തിന്റെ അന്ത്യത്തിലുള്ള ഇക്കായി ചക്രിയിലെ ഈ ദീർഘം അതിന്റെ പരത്തിൽ എന്ത് ചെയ്തു? ഹർസം വന്നു. ഹർസം ഇരിക്കുന്നു ഇവിടെ അത്രയില്ല. അത് സവർ, അത് സവർണമല്ല. ഹർസോ ദീർഘമെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പരത്തിൽ ഒരു അച്ചിരിക്കുന്നു, അത് സവർണമായിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ പൂർവത്തിലിരിക്കുന്ന ഇക്കിൽപ്പെട്ട വർണ്ണങ്ങൾക്ക് ഈ ഊ ഇതിൽപ്പെട്ട വർണ്ണങ്ങൾക്ക് വികല്പമായിട്ട് ഹർസം വരും. ഇപ്പൊ ചക്രി എന്നുള്ള എന്തായി? ചക്രി. ഇപ്പൊ ചക്രി അത്ര എന്നായി. ചക്രി അത്ര എന്നിരുന്ന് ചക്രി അത്ര എന്നായി. ഇവിടെ ഇനിയെ സന്ധ്യ വരേണ്ടത് ഇഗോണിച്ച് ഇവിടെ വരുന്നില്ല. അതാണ് ഇവിടുത്തെ വിശേഷത. എന്തുകൊണ്ട്? അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഹ്രസ്വവിധി സാമർഥ്യാ ന സ്വരസന്ധി. ഹ്രസ്വവിധി സാമർഥ്യം കൊണ്ട്, ഹ്രസ്വവിധി ഹ്രസ്വം വിധിച്ചിരിക്കുന്നത് കൊണ്ട് എന്ന് ചുരുക്കം സാമർഥ്യ എന്ന് പറഞ്ഞു. ഹ്രസ്വം വിധിച്ചിരിക്കുന്നത് കൊണ്ട് ന സ്വരസന്ധി. അതായത് ഈ സൂത്രം എന്താ വിധിച്ചത്? ഹ്രസ്വം വിധിച്ചു. കാരണം സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏകോ അസവർണേ ശാകല്യസ്യ ഹ്രസ്വസ്ച, ഹ്രസ്വമാണ് ഈ സൂത്രത്തിൽ വിധിച്ചത്. നേരത്തെ എങ്ങനെയായിരുന്നു? ചക്രി അത്ര എന്നിരുന്നു. ചക്രി അത്ര എന്നിരിക്കുന്നിടത്ത് ഈഗോ ആണ് ചിവരാൻ നമ്മൾ പഠിച്ചതനുസരിച്ച്. ഇക്കിന്റെ പരത്തിൽ എന്തിരിക്കുന്നു? അച്ചിരുന്ന ഇഗോ എണിച്ച് വരാം. അപ്പൊ ഇഗോ എണിച്ച് നേരിട്ട് വരാമെന്നിരിക്കെ ഈ സൂത്ര ഹ്രസ്വം വിധിച്ചു. ദീർഘത്തിന്റെ സ്ഥാനത്ത് എന്തോന്നു? ഹ്രസ്വം. ഹർസ്വം വന്നതിന് ശേഷം ഈ സൂത്രം ഹർസ്വം വിധിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും യുഗോണച്ചി വിധിച്ചു കഴിഞ്ഞാൽ, എണ്ണ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂത്രത്തിന് എന്താ പ്രയോജനം? വളരെ കഷ്ടപ്പെട്ട് ദീർഘത്തെ ഹർസ്വമാക്കി, ഹർസ്വമായി കഴിച്ചപ്പോൾ യുഗോണച്ചി വന്ന് എണ്ണ വരാം, വരുന്നതിന് തടസ്സമൊന്നുമില്ല. ഗുണിച്ച് വന്നാൽ തടയാനാരുമില്ല. ഇവിടെ പറയുന്നത് അത് വരാൻ പാടില്ല. എന്തുകൊണ്ട്? ഹർസ്വം വിധിച്ചതിന് ശേഷം എണ്ണ വന്നു കഴിഞ്ഞാൽ ഹർസ്വം വിധിക്കുന്നതിന് പ്രയോജനമില്ലാതായിപ്പോ. അതുകൊണ്ട് പറയുന്നു ഹ്രസ്വവിധി സാമർത്ഥ്യ, ഹ്രസ്വം വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഇകവണച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പാടില്ല. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഹ്രസ്വവിധി വ്യർത്ഥമായി പോകും. അതാണ് സാമർഥ്യത്തിന്റെ അർത്ഥം. സാമർഥ്യം എന്ന് പറയുന്നത് സാധാരണ അന്യഥാ അനുപത്തി എന്ന് പറയും. സാമർഥ്യത്തിന് അന്യഥാനുപത്തി എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഹ്രസ്വത്തെ വിധിച്ചില്ല, വിധിക്കുകയും ഹ്രസ്വം നിലനിൽക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ സൂത്രം വ്യർത്ഥമായി പോകും. ഈ സൂത്രം വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ ഹ്രസ്വമുള്ള ഒരു രൂപം വേണം. അതുകൊണ്ട് ഹ്രസ്വം വിധിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അല്ല, ഇനി ഹ്രസ്വം വന്നെന്നിരിക്കട്ടെ, ഹ്രസ്വം ഒരു വികല്പമാണല്ലോ. ഒരു പക്ഷത്തിൽ ഹ്രസ്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്രസ്വം വിധിച്ചിട്ട് എണ്ണ വിധിക്കേണ്ട കാര്യമില്ല, കാരണം നേരത്തെ തന്നെ എണ്ണ വിധിക്കാം. അതാണ് സാമർഥ്യം എന്ന് പറയും. ഹ്രസ്വസ്ച എന്ന് പറഞ്ഞില്ലേ, ച എന്ന് പറയുന്നത് പൂർവ്വത്തിൽ നിന്ന് പ്രകൃതിഭാവത്തെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ മുമ്പിലുള്ള പ്രകരണം എന്ന് പറയുന്നത് പ്രകൃതിഭാവത്തെ വിധിക്കുന്ന പ്രകരണമാണ്. പ്രഗ്രഹ്യ അചിനിത്യം, പ്രകൃതിഭാവം വിധിക്കുകയാണ്. അത് കഴിഞ്ഞു വരുന്നുണ്ട്, പ്രകൃതിഭാവം കഴിഞ്ഞു വരുന്നുണ്ട്. ഈ സൂത്രത്തിൽ ഹർസ്വം വിധിച്ചു കഴിഞ്ഞിട്ട് ച എന്നൂടെ പറയുമ്പോൾ ഹർസവും വരും, പ്രകൃതിഭാവവും വരും. അപ്പൊ ഈ സൂത്രം രണ്ടു കാര്യം ചെയ്യുന്നു, ഹർസവും വിധിക്കുന്നുണ്ട്, ആ വിധിച്ച ഹ്രസ്വത്തിന് പ്രകൃതിഭാവം വിധിക്കുന്നു, അതുകൊണ്ട് സന്ധി വരുന്നില്ല. പിന്നെ മറ്റൊന്നെന്താണ്? ശാകല്യസ്യ, ആചാര്യന്റെ പേര് പറഞ്ഞിരിക്കുന്നു, ലോഭശാകല്യസ്യ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. എന്താണ് ശാകല്യന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വികല്പമായി, അതാണ് വൃത്തി പറഞ്ഞ. എന്താണ് പദാന്ത ഇകഹ ഹ്രസ്വ വാസുഹു സുഹു അസവർണേ അചി. ആ വൈസൂത്രം എന്തൊക്കെ ചെയ്യുന്നു? ഒന്ന് ഹ്രസ്വം വിധിക്കുന്നു, പിന്നെ അതിന് തന്നെ പ്രകൃതിഭാവം വിധിക്കുന്നു. ശാകല്യന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് അത് വികല്പവും ആകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു രൂപം കിട്ടിയത്, ചക്രി അത്ര എന്നൊരു രൂപം കിട്ടിയത്. ഇനി ഇത് വരാത്ത പക്ഷത്തിലോ ചക്രി അത്ര എന്ന് തന്നെ ഇരിക്കും, കാരണം ശാകല്യ മതമാണ്. അതുകൊണ്ട് ഇത് വരാതിരിക്കാം. ഇവിടെ ശാകല്യ മതപ്രകാരം വികല്പമായിട്ടാണ് ഹർസ്വം വരുന്നത്. ഹർസ്വം വരുമ്പോഴാണ് പ്രകൃതിഭാവം വിധിക്കുന്നത്. ഹർസ്വം വിധിക്കുമ്പോഴേ പ്രകൃതിഭാവം വിധിക്കും. അതുകൊണ്ട് ഇത് വരാത്ത പക്ഷത്തിൽ ചക്രി അത്ര എന്നിരിക്കുമ്പോൾ എന്തുവരും? വിവണിച്ചു വരും. അതാണ് ഈ സൂത്രം വിധിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ സൂത്ര നിമിത്തങ്ങൾ പറയുന്നത്? ഇക്കൽപ്പെട്ട ഏതെങ്കിലും ഒരു വർണ്ണം വേണം, അതൊരു പദത്തിന്റെ അന്ത്യത്തിലായിരിക്കണം, പരത്തിൽ അച്ച് വേണം, അത് സവർണമായിരിക്കാൻ പാടില്ല. സവർണമായി കഴിഞ്ഞാൽ വിഷ്ണുദയ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വിഷ്ണു ഉദയ എന്നിരിക്കുന്നു. അതെ, അതിന് ഹ്രസ്വമാണ്, പക്ഷെ ആണെങ്കിലും അതിന് വരാം, ഹ്രസ്വം വിധിക്കാം, എന്നിട്ട് പ്രകൃതിഭാവം വിധിക്കും. ഹ്രസ്വത്തിനാണ് ഹ്രസ്വം വിധിക്കുന്നതിന് ദോഷമുണ്ട്, ദുർഗത്തിനൊന്നുമില്ല, പക്ഷെ പ്രകൃതിഭാവം വരും. ഇപ്പൊ ചക്രി അത്ര എന്നിരിക്കുന്നിടത്ത് ശാകല്യന്റെ മതപ്രകാരം ഹ്രസ്വവും പ്രകൃതിഭാവം വന്നിട്ട് ചക്രി അത്ര എന്നൊരു രൂപം. ഇത് ശാകല്യന്റെ മതമായതുകൊണ്ട്, വികല്പമായതുകൊണ്ട് ഇത് വരാത്ത പക്ഷത്തിൽ ചക്രി അത്ര എന്നിരിക്കുന്നിടത്ത് ഈ ഗണിച്ച് എണ്ണു വരുന്നു. അവിടെ ഹ്രസ്വം വിധിക്കുന്നില്ലല്ലോ. അവിടെ എന്ത് ചെയ്യുന്നു? പ്രകൃതിഭാവം പ്രകൃതിഭാവം വിധിക്കുകയാണ്. ദിവചനത്തിൽ എഴുതൂതേ ദിവചനം പ്രഗ്രഹ്യം, ആ സൂത്രം വിധിക്കുന്നു. ഇത് വേറെ സൂത്രം. ആ സൂത്രം എന്താ വിധിക്കുന്നത്? ഈ ദൂതേ ദിവനം, ഈകാരാന്തം ഉകാരാന്തം ഏകാരാന്തമായ ദിവജനങ്ങൾക്ക് ആദ്യം എന്ത് ചെയ്തു? പ്രക്രിയ സംജ്ഞ വിധിച്ചു. അത് പ്രക്രിയ സംജ്ഞയാണ് വിധിക്കുന്നത്. എന്നിട്ട് പ്രകൃതി സംവിധിച്ചു കഴിഞ്ഞാൽ പരത്തിൽ അച്ചു വരുമ്പോൾ അതിന് പ്രകൃതിഭാവം വിരിക്കും. ച എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട്? ഈ പറയുന്ന ഹ്രസ്വവിധി സാമർത്ഥ്യ ന സ്വരസന്ധി, പ്രകൃതിഭാവത്തിന് വേണ്ടിയിട്ട്, പ്രഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. അവിടെ എന്താ പറയുന്നത്? പുളിതങ്ങൾക്കും പ്രഗ്രഹങ്ങൾക്കും പ്രകൃതിഭാവം, അതാണ് വിധി. ഈദുദേ ദിവേനം പ്രഗ്രഹം എന്ന് പറയുന്ന എന്ത് സൂത്രമാണ്? പരിഭാഷയാണ്, സപ്ഞാസൂത്രം. ഈദുദേ ദിവേനം പ്രഗ്രഹം എന്ന് പറയുന്നത് സപ്ഞാസൂത്രം. അത് എന്ത് ചെയ്യുന്നു? എന്ത് സംജ്ഞ വിധിക്കുന്നു? പ്രഗ്രീ സംജ്ഞ വിധിച്ചിട്ട് പറയുന്നു, അങ്ങനെ ഒരിടത്ത് പ്രഗ്രീ സംജ്ഞ വിധിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തിൽ സ്വരം വന്നു കഴിഞ്ഞാൽ അതിനെന്ത് വരും? പ്രകൃതിഭാവം വരും. രണ്ട് കാര്യങ്ങളാണ് അവിടെ. ഒന്ന്, ഈദ്വിദ്യവേദനം പ്രഗ്രഹം എന്ന് പറയുന്ന സൂത്രം പ്രഗ്രീ സംജ്ഞ വിധിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചു പരമിരിക്കുമ്പോൾ പൂർവത്തിന് പ്രകൃതിഭാവം വിധിക്കുന്നു, സന്ധി വരുന്നില്ല. ഇവിടെ അതല്ല ചെയ്യുന്നത്, ഇവിടെ പ്രഗ്രീ സംജ്ഞ വിധിക്കുന്നില്ല. ഇവിടെ എന്താ പറയുന്നത്? ഒരു ശബ്ദം ഇക്കിൽ അവസാനിക്കുകയാണെങ്കിൽ അതിന് അസവർണമായ അച്ചുപരം വരുന്നു കഴിഞ്ഞാൽ അതിന് ഹ്രസ്വം വിധിക്കുകയാണ്. ആ ഹ്രസ്വം വിധിക്കുന്നിടത്ത് കൂടെ പറയുന്നു പ്രകൃതിഭാവവും വരും. ഇല്ലെങ്കിൽ എന്തുവരും? എണ്ണുവരും, യുഗണിച്ച് എണ്ണുവരും. അതാണ് പറയുന്നത്, അതിന് വേണ്ടിയിട്ടാണ് ചാ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ വിധി തന്നെ വ്യർത്ഥമായി പോകും. ഇതിൽ പിന്നെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ട്, ചായ നിഷേധിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണ്ട, സൂത്രത്തിനനുസരിച്ച് വീണ്ടും ഇതിൽ ഈ സൂത്രത്തെ കുറിച്ചുള്ള ചർച്ചകൾ മുമ്പോട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ നിർത്താം. എന്താണ് ഇവിടെ ഹ്രസ്വം വിധിച്ചു കഴിഞ്ഞാൽ, ഹ്രസ്വം വിധിച്ചു ശരി, ഹ്രസ്വം വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സന്ധി വന്നുകൂടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹ്രസ്വം വിധിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? പ്രകൃതിഭാവം വിധിച്ചു. പ്രകൃതിഭാവത്തെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഹ്രസ്വവിധി സാമർഥ്യ എന്ന സ്വരസന്ധി എന്ന് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ആ ച എന്നുള്ളടത്ത് പിന്നെ വിവാദം, പിന്നെ പല അഭിപ്രായങ്ങളുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ അവിടെ നിർത്തി. നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ്? ഹ്രസ്വം വന്നു, പിന്നെ പ്രകൃതിഭാവം വന്നു, സന്ധി വരുന്നില്ല. അത്രയും നമ്മൾ അവസാനിപ്പിക്കുന്നു, മുമ്പോട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നില്ല. ചായ സൂത്രത്തിൽ തന്നെ ഉള്ളതാണ്, പൂർവത്തിൽ നിന്ന് വരുന്നതല്ല, സൂത്രത്തിലുണ്ട്. പദാന്ത എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങ പദാന്താതതി, അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇവിടെ നിന്ന് പദാന്ത എന്നുള്ള അനുവർത്തിക്കുന്നു, നല്ല വൃത്തിയിൽ എഴുതിയിരിക്കുന്നു. പദാന്ത ഇക്കഹ ആച്ചി എന്ന് പറയുന്നു, പൂർവത്തിൽ നിന്ന് വരും. അച്ചി ഈ പ്രകടനത്തിന് മൊത്തം വരുന്നതാണ്, ആ പൂർവത്തിൽ നിന്ന് വരുന്നതാണ്. അസവർണ ഇവിടെയുണ്ട്, സൂത്രത്തിൽ കാണാത്തത് വൃത്തി വന്നു കഴിഞ്ഞാൽ അനുവർത്തിച്ചു മനസ്സിലായി. അവിടെ പറഞ്ഞല്ലോ, എന്താണ് നമോ ഹ്രസ്വാതചി നമ്മൾ നിത്യം. അവിടെ നിത്യം പറഞ്ഞു എന്തിനു വേണ്ടിയെന്ന് പറഞ്ഞു, അതിന്റെ പൂർവത്തിൽ നിന്ന് വാ എന്ന് പറയുന്ന അനുവർത്തിക്കും, അതിനെ തടയാൻ വേണ്ടിയിട്ടാണ്. ഗമോ ഹ്രസ്വാതചി ഗമുൻ നിത്യം എന്ന് പറയുന്നതിന്റെ മുമ്പിലാണ് ഹേമ പരേ വാ, അത് കഴിഞ്ഞും വരുന്നുണ്ടൊരു വാ. പൂർവത്തിൽ നിന്ന് വരുന്ന വാ അനുവർത്തിച്ചിട്ട് അവിടെ വരുന്ന ഗമ്മുട്ടിനെ വികല്പമാക്കി കളയും, അത് തടയാൻ വേണ്ടിയിട്ടാണ് അവിടെ നിത്യം പറഞ്ഞത്. ഈ ചാവുണ്ട് പൂർവത്തിൽ നിന്ന് ഇങ്ങോട്ട് അനുകർഷിച്ചു, എവിടെ നിത്യം? അത് പൂർവത്തിൽ നിന്ന് വരുന്നു, പ്രകൃതിഭാവ പ്രകരണമാണ് ഇത്. പ്രകൃതിഭാവം വിരിക്കുന്ന പ്രകരണമാണ്, നിത്യത്തിൽ നിന്ന് കിട്ടുന്നതല്ല. പ്രകൃതിഭാവം വിധിക്കുന്ന പ്രകരണമായതുകൊണ്ട് അവിടെ പ്രകൃതിഭാവം എന്നുള്ളത് കിട്ടും. നിത്യമെന്ന് പറഞ്ഞതുകൊണ്ട് പൂർവത്തിൽ നിന്ന് വരുന്ന വന്നിട്ട് അല്ല, അവിടെ നിത്യം പറഞ്ഞിരിക്കുന്നത് നമോ ഹ്രസ്വാദജി നമുൾ നിത്യം, അവിടെ നിത്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്ലുതപ്രഗ്രഹ്യ അച്ചി നിത്യം, അവിടെയും നിത്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിത്യം പലയിടത്തും വരുന്നുണ്ട്. നമോ ഹ്രസ്വാദജി നമുൾ നിത്യം എന്ന് പറയുന്നിടത്ത് നിത്യം പറയുന്നത് പൂർവത്തിൽ നിന്ന് വരുന്ന വികല്പത്തെ തടയാൻ വേണ്ടി. പ്ലുതപ്രഗ്രഹ്യ അച്ചി നിത്യം എന്നിടത്ത് നിത്യമാണെങ്കിൽ അത് അവിടെ ഇന്ന പറയും ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം എന്ന് പറയും, അത് വരാതിരിക്കാൻ വേണ്ടി. അതിനാണ് അവിടെ നിത്യം പറയുന്നത്. ആ സൂത്രം വിധിക്കുന്നിടത്ത് പ്രകൃതപ്രഗ്രഹ്യ അചിന്നിത്യം എന്ന് പറയുന്നിടത്ത് അതിന്റെ ഉദാഹരണങ്ങളിൽ ഈ സൂത്രം പ്രവർത്തിക്കാതിരിക്കാനാണ് അവിടെ നിത്യം പറഞ്ഞത്. ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം, അതിനൊരു ഉദാഹരണം പറഞ്ഞ എന്താണ്? ഹരി ഏതു അല്ലേ, ഹരി ദിവചനം, ഹരി ഏതോ എന്നിരിക്കുന്നു. ഈ കാര്യത്തിന്റെ പേരത്തെ ഏതൊരു നീക്കൊണ്ട് ദീർഘമാണോ ഏതോ ഇരിക്കുന്നു. ചോദിക്കാം, ഇഗോ അസവർണ്ണ ശകലിച്ച ഹർസ്വസ്ഥപ്രകാരം ഹരി എന്ന് പറയുന്ന ഹർസ്വമാകാം. അപ്പൊ ഹരി ഏതോ എന്ന് വരാം, എന്തുകൊണ്ട് വന്നില്ല? അവിടെ നിത്യം പറഞ്ഞു. ഇല്ലെങ്കിൽ എന്തുവരും? ഇഗോ അസവർണ്ണ ശാകല്യസ്യ ഹർസ്വച്ച പ്രകാരം അവിടെ ഒരു പക്ഷത്തിൽ ഹർസ്വ സമുച്ചിത പ്രകൃതിഭാവം വരാം. അതാണ്. അപ്പൊ നിത്യം പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. നേരത്തെ ഞാൻ പറഞ്ഞ എവിടത്തേക്ക് വേണ്ടി നമ്മോ ഹ്രസ്വാദജി നമ്മൾ നിർത്തി, അവിടെ ഹേം അപരേ വാ എന്ന് പറയുന്നു വരുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടി പറഞ്ഞു, വികല്പത്തെ തടയാൻ നിത്യം പറഞ്ഞു. ഇവിടെ നിത്യം പറഞ്ഞത് ഈ സൂത്രത്തെ തടയാൻ, ഏത് ഇഗോ അസവർണ്ണ ശാകല്യസ്യ ഹർസ്വസ്ഥ എന്നുള്ള സൂത്രപ്രകാരം ഹരി ഏതു എന്നുള്ളിടത്ത് ഹർസ്വ സമുച്ചിത പ്രകൃതിഭവം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രുതം വിരിക്കുന്നിടത്ത് അത് വരത്തില്ല. ഹർസ്വ സമുച്ചിത ഈ സൂത്രം പ്രവർത്തിക്കില്ല. ഹർസ്വസ്ഥ പിന്നെ ഇവിടത്തെ ചായയെക്കുറിച്ച് തർക്കവിതർക്കങ്ങൾ കൂടുതൽ മുമ്പോട്ട് പോകും. നമ്മളിവിടെ ഇത്രയും മനസ്സിലാക്കുക, ഹ്രസ്വവും വന്നു പ്രകൃതിഭാവവും വന്നു. അതാണ് ഇവിടെ രണ്ട് രൂപം വന്നു, ചക്രി അത്ര എന്ന് ഹ്രസ്വവും വന്നു, ചക്രി അത്ര എന്നിടത്ത് എണ്ണ ആദേശവും വന്നു. ഇവിടെ വേറൊരു ന്യായമായ സംശയം ചോദിക്കാം, വളരെ ന്യായമായ ഒരു സംശയം പഴയ സന്ധികൾ ഓർമ്മയുള്ളവർക്ക് ചോദിക്കാം. ചക്രി അത്ര എന്നുള്ളത് എണ്ണ വന്നു, ചക്രി അത്ര എന്ന് വന്നു, ചക്രി അത്ര എന്ന് ഹ്രസ്വീകരിക്കുന്നു. ഈ രൂപം കണ്ടുകഴിഞ്ഞാൽ ഒരാളുടെ മനസ്സിൽ ന്യായമായ സംശയം വരാം. ആ സംശയം ഞാൻ തന്നെ ചോദിക്കണോ അതോ നിങ്ങൾ ചോദിക്കൂ? പഴയ സന്ധികളെല്ലാം ഓർമ്മയുള്ളവർക്ക് ഒരു സംശയം ചോദിക്കാം. ചക്രി അത്ര എന്നിരുന്നു, ഇവിടെ ഹ്രസ്വം വിധിച്ചു, സന്ധി വരാതിരിക്കുക വരുന്നില്ല എന്തുകൊണ്ട്? ഹ്രസ്വവിധി സാമർത്ഥ്യാന്ന് പറഞ്ഞു, വരുന്നില്ല എന്ന് പറഞ്ഞു. ശരി, അപ്പോ എന്ത് ചെയ്തു? എണ്ണ വന്ന ഒരു രൂപവും എണ്ണ വരാത്തൊരു രൂപവും വന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ മുമ്പ് സന്ധി വന്ന ഭാഗത്ത് നിന്ന് ഒരാൾക്കൊരു ചോദ്യം ഉണ്ടാകാം, അത് വളരെ ന്യായമാണ്. ആ ചോദ്യം ഞാൻ ചോദിക്കണമോ അതോ നിങ്ങൾ ആരെങ്കിലും ചോദിക്കും? ഇന്ന് താഴെ വല്ലതും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ഹ്രസ്വവിധി സാമർഥ്യാന്നുള്ളതിനൂടെ എഴുതിയിട്ടുണ്ട്, യദി കൃതേതി ഹ്രസ്വേ ഇണാധികം സ്യാത്തർഹി ഹ്രസ്വവിധാനം ഏവ അനർത്ഥകം സ്യാത്. ഹ്രസ്വം വിധിച്ചതിന് ശേഷം എണ്ണു വന്നു കഴിഞ്ഞാൽ ഹ്രസ്വം അനർത്ഥമായി പോകും, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ദീർഘസ്യാപി എണ്ണിരൂപ വൈചിത്രഭാവ ദീർഘം വന്നിടത്ത് എണ്ണു വന്നു, വർഷവും മുന്നടത്ത് എണ്ണു വന്നു, പിന്നെ വ്യത്യാസമില്ല, ഒരു വ്യത്യാസം വരത്തില്ല. അതുകൊണ്ട് ഹർസുവിധി സാമർഥ്യ എന്ന സ്വരസന്ധി. അവിടെ ചായയുടെ പ്രയോജനം എന്താണ്, അതുകൊണ്ടാണോ പൂർവ്വത്തിൽ നിന്ന് വരുന്നത്, ഇത്തരത്തിലൊരു ചർച്ച മുമ്പോട്ട് പോവും. അത് ഞാൻ വിട്ടു, ആ ഭാഗം വിട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പം നമുക്ക് ഇത്രയും മതി. പക്ഷെ ഇനിയൊരു ചോദ്യം വരാമെന്നുള്ളത് വളരെ സ്വാഭാവികമായി ചോദിക്കാമെന്നുള്ള വളരെ, അതാണ് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലുതായി ചിന്തിക്കും. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാൻ വയ്യാത്തത്. സംഗതി വളരെ സിമ്പിളാണ്. ഈ ഉദാഹരണം ചക്രയാത്ര എന്ന് പറയുന്ന ഉദാഹരണം കാണുമ്പോൾ തന്നെ അങ്ങനെ ഒരു സംശയം മനസ്സിൽ വരാം. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഹരി ഏതോ എന്നുള്ളതിനെയൊക്കെ വിശദീകരിച്ചിട്ട് അവിടെ എന്തുകൊണ്ട് വന്നില്ല, അവിടെ നിത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തടഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ആരുടെ മനസ്സിലും അങ്ങനെ ഒരു സംശയം വരാം. ആരുടെ മനസ്സിലും വരുന്നില്ലെങ്കിൽ സമയം കളയാതെ ഞാൻ തന്നെ പറയാം. അതായത് ഈ സൂത്രം എന്തുകൊണ്ട് സുധി ഉപാസ്യ എന്നിടത്ത് പ്രവർത്തിച്ചില്ല, അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. സുധി ഉപാസ്യ എന്നിരിക്കുന്നു, അവിടെ എന്താണ് പദാന്തത്തിലേക്കാണ് സുധിയിലായി. പരത്തിലെന്തിരിക്കുന്നു, ഉപാസ്യ അസവർണമായി അച്ചിരിക്കുന്നു. സുധി പദാന്തത്തിലാണല്ലോ. അപ്പൊ അവിടെ എന്തൊരു ഹ്രസ്വ സമുച്ചിതമായ രൂപം വന്നു കഴിഞ്ഞാൽ സുധി ഉപാസ്യ എന്നും പിന്നെ എണ്ണ വന്നിട്ട് സുദ്ധി ഉപാസ്യ എന്നും രണ്ട് രൂപം വരണം. വരണ്ടേ? ഈ സൂത്രത്തിനനുസരിച്ച് പദാന്തത്തിലെ ഇക്കാണ് അസവർണമായ അച്ചു പരവിരിക്കുന്നു. അപ്പോ ഹ്രസ്വ വിധിച്ചു കഴിഞ്ഞാൽ ശാകല്യന്റെ മതപ്രകാരം സുധി ഉപാസ്യ എന്നും സുദ്ധി ഉപാസ്യ എന്ന് രണ്ട് രൂപം വരണം. ഒരു രൂപയെ നമ്മൾ പഠിച്ചോളൂ, മറ്റു രൂപം ഉണ്ടെന്ന് പോലും അവിടെ പറഞ്ഞില്ല. ഈ സൂത്രം അനുസരിച്ചാണെങ്കിൽ ശാകല്യ മതപ്രകാരം പറഞ്ഞ എന്തുകൊണ്ട് വന്നില്ല, സമാസമല്ലേ, സമാസമല്ലേ, അവിടെ വിസർഗമൊക്കെ പോകും. സുധി ഉപാസ്യ എന്നിരിക്കുമ്പോഴേ നമ്മൾ സന്ധി ചെയ്യുന്നു. ഈ ഗോയണച്ചി പ്രകാരം എണ്ണി വരുമ്പോൾ അവിടെ സമാസം അല്ലെങ്കിൽ അവിടെ വിസർഗത്തിന്റെ തടസ്സം വല്ലതും വന്നോ? ഒന്നുമില്ലല്ലേ. നമ്മൾ സുധി ഉപാസ്യ അവിടെ എണ്ണാദേശം ചെയ്തില്ലേ, അപ്പൊ എന്തെങ്കിലും കുഴപ്പം വന്നോ, വിസർഗം മറ്റൊന്ന് അവിടെ വന്നോ? വന്നില്ലല്ലോ. അപ്പൊ സമാസത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം പോകും. അതുകൊണ്ടാണ് നമ്മൾ സമാസ സന്ധികളൊന്നും ഉദാഹരണമായിട്ടെടുക്കാതെ നമ്മൾ പുറത്തുനിന്ന് ഉദാഹരണങ്ങളെടുത്ത് ചെയ്ത് അതാണ് അവിടെ വിസർഗം ഉണ്ടോ, അത് പോകും, അവിടെ എന്തൊക്കെ സംഭവിക്കും, ഇങ്ങനെയുള്ള പല സംശയങ്ങളും വരും. അത് ഒഴിവാക്കാനാണ് നമ്മൾ സമാസ സന്ധി ഒഴിവാക്കിയിട്ട് പദാന്ത സന്ധികൾ ഉദാഹരണം പുറത്തുനിന്നെടുത്തെല്ലാം പഠിച്ചത്. സമാസത്തിൽ വരുമ്പോൾ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പൊ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. അത് പദാന്തമാണ്, സുധി ഉപാസ്യ എന്ന് പറയുന്നത് പദാന്തമാണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, പദാന്തമായ ഇക്ക്. സുധി എന്ന് പറയുന്നത് ലൈകാരം പദാന്തത്തിലാണ്. സമാസം ഒന്നാ മനസ്സിലായിക്കൊണ്ടും പദാന്തമാണ്. എന്റെ സമാധാനം എന്താണെന്നുള്ളത് ആരും പറയത്തില്ല. അതല്ലതല്ല ഞാൻ ചോദിക്കുന്നത്, അത് മനസ്സിലായോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അത് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഉത്തരം പറയാൻ ഇവിടെ പാണിനിയും പതഞ്ജലിയും ഒന്നും ഇരിപ്പില്ല എന്ന് എനിക്കറിയാം. അല്ല, ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അത് മനസ്സിലായോ എന്നുള്ളതാണ്. പഠിച്ചാലേ അത് പറയാൻ പറ്റൂ, നമ്മളതുവരെ എത്തിയിട്ടില്ലല്ലോ. അതായത് സുധി ഉപാസ്യ എന്നിരിക്കുമ്പോൾ പദത്തിന്റെ അന്ത്യത്തിലുണ്ട്, അവിടെ ഇക്കൊണ്ട് സുധിയിലായി. പരത്തിലെന്തിരിക്കുന്നു, അസവർണമായ അച്ഛാണ് ഊ. അവിടെ ഇക്കു അസവർണയെ ശാകല്യസ്യ ഹ്രസ്വശ്ച എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നില്ല, അത് മനസ്സിലായോ എന്നുള്ളതാണ്. അതിന്റെ നിമിത്തങ്ങളും സ്ഥാനിയും അത്രയേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് മനസ്സിലായല്ലേ അതിന് സമാനം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിന് പറയുന്ന സമാധാനം ഒരു വാർത്തികമാണ്. ഇവിടെ വരുന്നതല്ല, ലഘുസിദ്ധാന്തപതി നമ്മൾ പഠിക്കുന്നതല്ല. നേരത്തെ പറഞ്ഞ പോലെ ഓത്തോഷ്ടയോ സമാസേവ എന്ന ലഘുസിദ്ധാന്തപതി വരുന്നതല്ല. ഇവിടെ ഇങ്ങനെ പഠിക്കുന്നവർക്ക് ഒരു സംശയം വരെ അതുകൊണ്ട് അത് പറഞ്ഞു എന്നേ ഉള്ളൂ. ന സമാസേ വാർത്തികം, അതായത് ഇഗോ അസവനെ ശാകലിസ്യ ഹൃദോശ്ച എന്ന് പറയുന്ന ഈ സൂത്രം സമാസത്തിൽ പ്രവർത്തിക്കത്തില്ല. സ്പഷ്ടമാണ്, സുധി ഉപാസ്യ എന്ന് പറഞ്ഞ ഉദാഹരണം അതൊരു സമാസമാണ്. സുധീഭി ഉപാസ്യ സുധ്യുപാസ്യ ഒരു സമാസത്തിലാണത്, സമാസസന്ധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഉദാഹരണം തന്നെ വിട്ടത് ആദ്യം. ഇപ്പൊ സമാസത്തിൽ സന്ധി വരുന്നിടത്ത് ഈ സൂത്രം പ്രവർത്തിക്കുകയില്ല. ഇപ്പൊ ചോദിക്കും ചക്രി എത്ര എന്നുള്ളത് സമാസമല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ ഉദാഹരണം ഇവിടെ എടുത്തത്, അല്ലെങ്കിൽ നമ്മൾ വേറെ ഉദാഹരണം എടുത്തേ. ചക്രി ഒരു പദം വേറെയാണ്, അത്ര വേറൊരു പദമാണ്. ഇവിടെ സമാസം സംഭവിച്ചിട്ടില്ല. ചക്രി വിഷ്ണു അത്ര ഇവിടെ എന്ന് പറയുകയാണ്, രണ്ട് പദങ്ങളാണ് വേറെ വേറെ. പക്ഷെ ശുദ്ധിവാസി അങ്ങനെയല്ല, സുധി ബിഹി ഉപാസ്യ സമസ്ത പദമാണ്. അവിടെ പല കാര്യങ്ങളും സംഭവിച്ച് ഒടുവിൽ സുധി ഉപാസ്യ എന്നിരിക്കുന്നിടത്ത് നിന്ന് പിന്നെ നമ്മൾ ഒരു പ്രക്രിയ തുടങ്ങിയാണ് എണ്ണാദേശം വരുന്നത്. അപ്പൊ സമാസത്തിൽ ഈ സൂത്രത്തിന് പ്രവർത്തിക്കാൻ പറ്റില്ല, വാർത്തകാരൻ നിഷേധിച്ചു. അതാണ് പറയുന്നത് മുനീനാം ഉത്തരോത്തരം പ്രമാണം. ഒരു പക്ഷെ പാണിനി ഈ രണ്ട് സൂത്രങ്ങളും ഉണ്ടാക്കിയപ്പോ അക്കാര്യം ചിന്തിച്ചിരിക്കില്ല, അങ്ങനെ നമ്മൾ ഊഹിക്കണം. അല്ലെങ്കിൽ പാണിനി എന്ത് ചെയ്തു, ഇഗോ എണിച്ച് എണ്ണി വിധിച്ചു ശുദ്ധി ഉപാസ്യം കൊടുത്തു. അത് കഴിഞ്ഞ് ഈ സൂത്രം വിധിച്ചു ഇഗോ അസവനെ ശാകലിസ്യ ഹൃദോശ്ച. പാണിനിയുടെ വിധി അനുസരിച്ച് അവിടെ ഈ സൂത്രം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട്? നിമിത്തങ്ങളെല്ലാം അവിടെയുണ്ട്, പദാന്തത്തിൽ ഇക്കൊണ്ട്, പരത്തിൽ അച്ചിരിക്കുന്നു, പരസ്യം വരണം. ഈ രണ്ട് സൂത്രങ്ങളും പാണിനിയുടെ രണ്ട് സൂത്രങ്ങളും നോക്കുമ്പോൾ അങ്ങനെ വരണം. അപ്പൊ അവിടെ രണ്ട് രൂപം വരണം, പക്ഷെ രണ്ട് രൂപവും ഇല്ല, ഒറ്റ രൂപമേ ഉള്ളൂ. അപ്പൊ ഇത് പാണിനിക്ക് വിട്ടുപോയ ഒരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ശുദ്ധിവാസ്യ എന്ന് പറയുന്ന സമാസം വന്നു കഴിഞ്ഞാൽ അത് സമസ്തപദമായി കഴിഞ്ഞാൽ പിന്നെ രണ്ട് രൂപത്തിന് പ്രസക്തിയില്ല. സമാസം വരാതെ രണ്ട് പദങ്ങൾ അടുത്തടുത്തിരിക്കുമ്പോഴാണ് രണ്ട് രൂപത്തിന് പ്രസക്തിയുള്ളത്. അടുത്ത് സമാസം വന്നു കഴിഞ്ഞാൽ നിത്യാസമാസേ, അവിടെ സംഹിതം നിത്യമാണ്, സന്ധി വന്ന് തന്നെ തീരും. പക്ഷെ പാണിനി അത്രമാത്രം ചിന്തിച്ചില്ല. ഇത്രയും വലിയ ബുദ്ധിമാനാണെങ്കിലും പാണിനി അത് ചിന്തിച്ചില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള മണ്ടന്മാരുടെ കാര്യം, വ്യാകരണം പഠിക്കാൻ പോകുന്നവരുടെ കാര്യം പറയാനുണ്ടോ? നമുക്ക് പല അബദ്ധവും പറ്റും. അതുകൊണ്ട് വ്യാകരണം പഠിക്കുമ്പോൾ അയ്യോ ഒരബദ്ധം പറ്റിപ്പോയെന്ന് പറഞ്ഞ് ലജ്ജിക്കേണ്ട കാര്യമൊന്നുമില്ല. അബദ്ധം പറ്റിയാൽ എനിക്കൊരബദ്ധം പറ്റി സോറി എന്ന് പറയുന്നത് ആരും ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത്രയും മഹാബുദ്ധിമാനായ പാണിനി പോലും ഈ കാര്യം വിട്ടുപോയി. രണ്ടും തമ്മിലെ രണ്ട് സൂത്രം തമ്മിലുള്ള ബന്ധം മനസ്സിലായി. സുധി ഉപാസ്യ എന്നിരിക്കുന്നിടത്ത് ഇഗോ എണച്ചി എന്നുള്ള ഒരു സൂത്രം വിരിച്ചിട്ട് ഇഗോ അസവർണേശാകലിസ്യർശ്ശാന്ന് മറ്റൊരു സൂത്രവും വിരിച്ചു കഴിഞ്ഞപ്പോൾ പാണിനി ഒരു കാര്യം വിട്ടുപോയി. എന്താണ്? ഈ സൂത്രം അവിടെയും പ്രവർത്തിക്കും. പ്രവർത്തിക്കാതിരിക്കാൻ ഒരു വഴിയില്ല. നിമിത്തങ്ങളുണ്ടെങ്കിൽ പ്രവർത്തിച്ചേ പറ്റൂ. നിമിത്തങ്ങൾ കാണുമ്പോൾ എന്താണ്? നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സൂത്രങ്ങൾക്കെല്ലാം ജീവനുണ്ട്, അതുപോലെ നോക്കും നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ. ഇവിടെ ശാകല്യന്റെ മതമാണ്, ശാകല്യന്റെ മതം അനുസരിച്ച് ഇവിടെ ഹ്രസ്വം വരാം. വസുധി ഉപാസ്യ എന്നിരിക്കും ഒരു രൂപം. അങ്ങനെ വരാൻ പാടില്ല, അത് മഹാപോറാണ്. എന്തുകൊണ്ട്? സമാസത്തിൽ അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആകെ കുഴപ്പമാകും. സമാസം വന്നു കഴിഞ്ഞാൽ സമാസം ചെയ്യുന്ന എന്തിനാണ്? ഇതിനങ്ങോട്ട് ഉരുക്കി ചേർക്കാനാണ് രണ്ട് പദങ്ങളെ. അങ്ങനെ സമാസം ചെയ്യുന്നിടത്ത് രണ്ടായി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ സമാസത്തിന്റെ എന്താ കാര്യം? അത് പ്രശ്നമാവും. പക്ഷേ അവിടെ എത്തി അങ്ങനെ ചിന്തിച്ചു ആര്? വാർത്തകാരൻ ഒരു പടിയുടെ മുമ്പോട്ട് കടന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു, പാണിനിയോടുത്ത് പറഞ്ഞു, ഒരു കാര്യം താങ്കൾ വിട്ടുപോയി. ന സമാസേ, താങ്കൾ ഈ പറയുന്ന ഈ കാര്യം സമാസത്തിൽ വരത്തില്ല എന്നുകൂടി മനസ്സിലാക്കണം. അങ്ങനെ ഒരു നിയമം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പം വരും എന്ന് പറഞ്ഞു. അപ്പോൾ വാർത്തകാരനല്ലേ അവിടെ കൂടുതൽ പ്രാമാണികനായിരിക്കുന്നത്? എന്തുകൊണ്ട്? സൂത്രകാരൻ കാണാത്ത ഒരു കാര്യവും വാർത്തകാരൻ കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മുനീനാം ഉത്തരോത്തരം പ്രമാണം. ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? പാണിനിയെ സ്വീകരിക്കുമോ അതോ വാർത്തകാരനെ സ്വീകരിക്കുമോ? വാർത്തകാരനെ സ്വീകരിച്ചേ പറ്റൂ. ഇനി ഇതിൽ ഈ വൈയാകരണന്മാര് രണ്ടു പക്ഷക്കാരുണ്ട്. അവര് വാർത്തികമൊന്നും ആവശ്യമില്ല എന്ന് പറയും, സൂത്രം കൊണ്ട് തന്നെ അങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ സൂത്രത്തെ ചില അഭ്യാസങ്ങൾ കാണിക്കും. യോഗ വിഭാഗം മറ്റത് മറിച്ചത് പ്രശ്ലേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയും. അതും ഇവിടെ പാണിനി ഉദ്ദേശിച്ചിട്ടുണ്ടെന്നെല്ലാം പറയും. ജ്ഞാപകം, സാമർഥ്യം, അത് ഇതൊക്കെ പറയും. അതൊക്കെ എന്താണ്? ബുദ്ധിക്കസരത്ത്. സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പാണിനി വിട്ടുപോയ പല കാര്യങ്ങളും വാർത്തികാരൻ, പിന്നെ വേറെ എന്തുണ്ട് ചിലർ ഈ പാണിനിയോടുള്ള, പാണിനിയല്ലേ സൂത്രകാരൻ, സൂത്രകാരനോടുള്ള ആ ശ്രദ്ധാജാഢ്യം എന്ന് പറയും, അത്യധികമായ ഭക്തിശ്രദ്ധകൾ കൊണ്ട് പാണിനിക്ക് ഒരിടത്തും അങ്ങനെ പിശകയെ പറ്റിയിട്ടില്ല. വാർത്തികാരൻ എഴുതി വെച്ചൊക്കെ പാണിനി കണ്ട കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സമർത്ഥിക്കുന്നവരുണ്ട്. അതെല്ലാം വിട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? മുനീനാം ഉത്തരോത്തരം പ്രമാണം എന്ന നിയമം അനുസരിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് വാർത്തികാരം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സമാസത്തിൽ പ്രവർത്തിക്കത്തില്ല. ചക്രി അത്ര എന്നിരിക്കുന്നിടത്ത് സമാസമൊന്നുമില്ല. അവിടെ ഈ സൂത്രം പ്രവർത്തിച്ചു. സുധി ഉപാസ്യാന്നിരിക്കുന്നിടത്ത് സമാസമാണ്, അവിടെ ഇത് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു സംശയത്തിന് വാർത്തികം കൊണ്ട് സമാനം പറയുന്നു. പിന്നെ സമാസേ എന്ന് മനസ്സിലായല്ലോ. ആ നമ്മൾ പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രം പഠിച്ചത്? ആ പക്ഷെ അത് ഇതുകൊണ്ട് നടക്കത്തില്ല. അതിനടുത്ത സൂത്രം കൂടെ പഠിച്ചാലേ ശരിയാവും. അടുത്ത സൂത്രം നോക്ക്. ഇർത്തിപരേ പദാന്ത അകഹ പ്രാഗദ്വാ. ഈ സൂത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴയ സൂത്രം പഠിച്ചത്, മുമ്പിലുള്ള സൂത്രം. അല്ല, അതവിടെ പ്രവർത്തിക്കത്തില്ല. അത് മനസ്സിലായാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇതെന്താ പറയുന്നത്? ഋതിപരേ. ഋത്തെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? ഹ്രസ്വമായ ഇർകാരം. പരമിരിക്കെ പദാന്ത അകഹ. സൂത്രത്തിലുണ്ടെന്ത് അകഹ? പദാന്ത പൂർവത്തിൽ നിന്ന് വരുന്നു, ഇല്ലാത്തതെല്ലാം പൂർവത്തിൽ നിന്ന് വരുന്നു. പദാന്തത്തിലെ അക്കിന് പ്രാഗ്ബദ് മുന്നിലെ പോലെ വികൽപ്പമായി വരും. മുന്നിലെന്താ സംഭവിച്ചത്? ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം എന്ന് പറയാം അതിനെ. ഹ്രസ്വ അത് വരും. വാ എന്നെന്തുകൊണ്ട് പറയുന്നു? ശാകല്യസ്യാന്ന് വന്നില്ലേ മുമ്പിലത്തത്? 127, 128. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രാഗ്വത് എന്നാണ്. മുമ്പിലത്തെ പോലെ എന്ന് പറഞ്ഞാൽ മുമ്പിൽ എന്തെന്നറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് പഴയ സൂത്രം പഠിച്ചത്. അല്ലെങ്കിൽ ഈ വൃത്തി മനസ്സിലാകത്തില്ല. ഇവിടെ ഇത്രേ പറഞ്ഞുള്ളൂ. പ്രാഗ്വത് എന്ന് വെച്ചാൽ മുന്നിലെ സൂത്രത്തിൽ എന്താണോ വിധിച്ചത് അതുപോലെ എന്നർത്ഥം. പക്ഷെ ഇവിടുത്തെ നിമിത്തം എന്താണ്? ഒന്ന്, പദത്തിന്റെ അന്ത്യത്തിലെ അക്ക്. നേരത്തെ എന്താ പറഞ്ഞത്? ഇക്ക്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ അകാരത്തെ കൂടെ എടുത്ത് നേരത്തെ ഇക്കെന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഈ ഉദാഹരണമായിട്ടുള്ളത്. പദാന്തം രണ്ടിടത്തും ഒരുപോലെ തന്നെ, ഒരു പദത്തിന്റെ അന്ത്യത്തിലെ ഇക്കിന് ഹ്രസ്വ സമുച്ചയ പ്രകൃതിഭാവം വരും. ഹ്രസ്വമാണെങ്കിൽ ഹ്രസ്വം തന്നെ കുഴപ്പമൊന്നുമില്ല. ഹ്രസ്വമല്ല ദീർഘമാണെങ്കിൽ ഹ്രസ്വം വന്നിട്ട് അവിടെ പ്രകൃതിഭാവം വരും. പക്ഷെ ഇവിടെ അവിടെ പരത്തിൽ എന്ത് പറഞ്ഞു? അസവർണമായ അച്ച്, സവർണമല്ലാത്ത അച്ച്. ഇവിടെ എന്താ പറയുന്നത്? ഹ്രസ്വ ഇർകാരം. വ്യത്യാസം മനസ്സിലായല്ലോ. ഇവിടെ ബ്രഹ്മർഷ് ആണ്. ഇതും സമാസത്തിലാണ് വരുന്നത്. ബ്രഹ്മൻ ശബ്ദമാണ് ഇവിടെ. ബ്രഹ്മൻ. അത് പക്ഷെ സമാസം വരുമ്പോൾ നകാരമൊക്കെ ലോപിച്ചിട്ട് ബ്രഹ്മ ഋഷി എന്നിരിക്കും. ബ്രഹ്മ ഋഷി എന്നിരിക്കും. അത് സമാസത്തിൽ. ഇനി സമാസം വരാത്തടത്താണെങ്കിലോ ബ്രഹ്മാ ഋഷി എന്നിരിക്കും. രണ്ടു തരത്തിൽ വരാം. ഇപ്പൊ ബ്രഹ്മശബ്ദത്തിന്റെ പരത്തിൽ ഋഷിയിരിക്കുന്നു. അവിടെ സമാസം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ബ്രഹ്മ പരത്തിൽ ഋഷി എന്നിരിക്കുന്നു. അപ്പൊ സമാസം ചെയ്യാത്ത പക്ഷത്തിലാണെങ്കിൽ ബ്രഹ്മ ഋഷി എന്നിരിക്കുമ്പോൾ ഇവിടെ ആകാരാന്തമായിരിക്കും. ബ്രഹ്മൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ എന്നുള്ള അർത്ഥമാണ്. ബ്രാഹ്മണനായ ഋഷി എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ബ്രഹ്മൻ ഋഷി, ബ്രഹ്മൻ ഋഷി എന്നിരുന്നു. പക്ഷെ അത് പുല്ലിംഗ ശബ്ദത്തില്. ബ്രഹ്മശബ്ദം എന്ന് പറയുന്നത് ഏകവചനത്തിൽ ബ്രഹ്മ, ബ്രഹ്മാണു, ബ്രഹ്മാണഹ എന്ന് വരും. അപ്പൊ ബ്രാഹ്മണനായ ഋഷി അങ്ങനെ പറയാറുണ്ട്. ബ്രഹ്മർഷി, ദേവർഷി ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോ ബ്രഹ്മ ഋഷി എന്നാണ് ഇരിക്കണെങ്കിൽ എന്തുവരും? ഇവിടെ സമാസം വന്നിട്ടില്ല, പദാന്തമാണ്. അക്കൊണ്ട് ബ്രഹ്മയിലെ അക്കാണ്. അതിന് ഹ്രസ്വ സമുച്ചിതമായ പ്രകൃതിഭാവം വരുമ്പോൾ ബ്രഹ്മ ഋഷി എന്നിരിക്കും. അങ്ങനെ വരും ബ്രഹ്മ ഋഷി എന്ന് വരും. ബ്രഹ്മ ഋഷി എന്നിരിക്കുന്നു. ബ്രഹ്മ ഋഷി എന്നിരിക്കുമ്പോൾ പിന്നെ വേറെ ഏത് വരാം? അരുവരും ആരും വരും. ബ്രഹ്മ ഋഷി എന്നിരിക്കുന്നു. അവിടെ ഗുണം വരും, വൃത്തി വരും. ആ ഗുണ ഗുണം വരുമോ വൃത്തി വരുമോ എന്നാണോ? എന്തുകൊണ്ട് ഋ പരമിരിക്കുമ്പോൾ വൃത്തി വരുമോ? വൃത്തിക്ക് എന്ത് വേണം? വൃത്തി ഏച്ചി, ഏച്ചു പരമിരിക്കുന്നു. ഇവിടെ ആയുടെ പരത്തിൽ ഏറിയിരുന്നു കഴിഞ്ഞാൽ ആ ഗുണ ഗുണമേ വരത്തുള്ളൂ. അപ്പൊ പൂർവ്വത്തിൽ ആയിരിക്കുന്നോ ആയിരിക്കുന്നോ എന്നും പ്രശ്നമുണ്ട്. പുറത്തിൽ ദീർഘ വരുന്നാലും ശരി, ഹ്രസ്വ വരുന്നാലും ശരി, ഇവിടെ പുറത്തിൽ എന്തുവരും? ഹ്രസ്വം വന്നിട്ട് ബ്രഹ്മർഷി എന്ന് വരും. അരു വന്നിട്ട് ബ്രഹ്മർഷി എന്ന് വരും. ഹ്രസ്വ സമുച്ചത പ്രകൃതിഭാവം വരാണ് ശാകല്യസ്യ എന്ന് പറഞ്ഞില്ലേ. ഹ്രസ്വ സമുച്ചത പ്രകൃതിഭാവം വരാത്തതുകൊണ്ട് എന്ത് വരുന്നു? അവിടെ ഗുണം വന്നിട്ട് ബ്രഹ്മർഷി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ബ്രഹ്മർഷി എന്നിരിക്കുന്നു. ബ്രഹ്മർഷി എന്നിരിക്കുന്നു. ഇത് തീർന്നിട്ടില്ല, ഇത് കുറച്ചുകൂടി ബാക്കിയുണ്ട്. തൽക്കാലം ഇത്രയും മനസ്സിലാക്കും. ഇതുപോലെയാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? ഋന്നിരിക്കുന്നിടത്ത് ഹ്രസ്വ സമുച്ചിത പ്രകൃതിഭാവം വന്നിരിക്കുകയാണ്. അവിടെ ചിലർക്ക് സംശയം ഉണ്ടാകാം, ഇനിയും അതിപ്പോ ഇവിടെ പറഞ്ഞാൽ ശരിയാകത്തില്ല. ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.